കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. വരുത്തപ്പെട്ടേ, കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. വരുത്തപ്പെട്ടേൻ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി.